ഭൂയത്തെ കഴിഞ്ഞടുത്ത് ബഭൂവേ ലിട്ടിൽ വരുമ്പോ അങ്ങനെ വരുന്നു ഭൂ താ വരുന്നു സൂത്രം വരുന്നു സൂത്രം ആത്മനേപദം വരുന്ന സൂത്രമാണോ ഭാവകർമ്മണോ ദിത്ത് വന്നു അഭ്യാസകാര്യം വന്നു ബാ ഭൂ ഏ എന്നിരിക്കുമ്പോ എന്ത് വരുന്നു ബഭൂ ഏ എന്നിരിക്കുമ്പോ എന്ത് വരുന്നു ഭൂക് നിങ്ങളോഹോ ബുക്കോ വന്നു ബഭൂവ് ഏ ബഭൂവേ എന്ന് പറയുന്നു ലുട്ടിൽ ഭൂവാണ് പരത്തിൽ എന്തുവരുന്നു ഭൂവിന്റെ പരത്തിൽ എന്തുവരുന്നു താസാണ് വരുന്നത് താ വരുന്നു എക്ക് വരേണ്ടതാണ് പക്ഷെ എക്ക് ഏ സൂത്രമാണ് ഇരിക്കുന്നത് എവിടേക്ക് വരുമോ അർദ്ധാതുവാണ് സർവധാതുവാണ് ഏതെങ്കിലും ഒന്ന് പറയണം സർവധാതുവാണോ അർദ്ധാതുവാണോ സർവധാതുവാണോ അർദ്ധാതുവാണോ ഏതാണ് സർവധാതുവും അപ്പൊ ഇവിടെ സർവധാതുവേക്ക് വരേണ്ടതാണ് അതിന്റെ അപവാദമാണ് എന്ത് സതാസി താസ് വരും ഭൂ താസ് അടുത്ത സൂത്രം തന്നത് സിയുട്ട് താസിഷു ഭാവകർമ്മണോർ ഉപദേശേ അജ്ജന ഗ്രഹ ദൃശം വാ ചിണുവതിട്ടിച്ച ഉപദേശേയോ അച് തദന്താനാം അനാദീനാം ച ക്ഷിണീവ അംഗകാര്യം സ്യാദിഷു ഭാവകർമ്മണോർ ഗമ്യമാനയോ സ്യാദീനാം ഇടാഗമസ്ഥ ചിന്വദ്ഭാവപക്ഷയമിട്ട് ചിന്വദ്ഭാവാത് വൃദ്ധി ഭാവിത ഭവിത ഭാവിഷ്യതേ ഭവിഷ്യതേ ഭൂയതാം അഭൂയത ഭാവിശേഷ്ട ഭവിശേഷ്ട ഇപ്പൊ സൂത്രത്തിൽ പറയുന്ന സ്യാസിച്ച് സിയുട്ട് താസ് എന്ന് പറഞ്ഞാൽ എല്ലാം അർദ്ധാതുങ്ങളാണ്. ഈ അർദ്ധാതുങ്ങൾ പരമരിക്കുമ്പോ പിന്നെ സൂത്രം പറയുന്ന എന്താണ് ഭാവകർമ്മണോഹോ ഉപദേശേ അച്ഛ അതാണ് പ്രത്യേകം പറഞ്ഞത് ഉപദേശേ യോ അച്ഛ തദന്താനാം ഉപദേശത്തിൽ തന്നെ അച്ഛ അന്ത്യത്തിലുള്ളതായിരിക്കുന്നു അല്ലെങ്കിൽ ഉപദേശത്തിലെ അച്ഛ അന്ത്യത്തിൽ വരണം അതിന്റെ പ്രയോജനം ഇനി പറയും. അതുകൂടാതെ സൂത്രത്തിൽ പറയുന്നത് ഹന ഗ്രഹ ദൃശ് മൂന്ന് ധാതുക്കൾ ഹന ഹിംസഗത്യുഹു ഗ്രഹ ഉപാദാനെ ദൃശ്യപ്രേക്ഷണെ ഈ മൂന്ന് ധാതുക്കളും ഉപദേശത്തിൽ അച്ഛ ആയിരിക്കുന്നത് അന്ത്യത്തിൽ വരുന്നു വയ്യും ഉപദേശത്തിൽ അച്ഛൻ അന്ത്യത്തിൽ വരുന്നു. ഇതിനെല്ലാം എന്ത് സംഭവിക്കുന്നു സ്യാ സിച്ച് സിയുട്ട് താസത്രയും പരമിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ആർദ്ധാതുങ്ങൾ പരമിരിക്കെ ചിണി ഇവ അംഗകാര്യം വാസ്യ ചിണ് പരത്തിലിരുന്നാൽ എന്ത് അംഗകാര്യമാണോ വരുന്നത് അത് വരും അതവുതായ വൃദ്ധി അച്ചോഞ്ഞണതി വൃദ്ധി അതോ യുക്ചൻ കൃത്തോഹോ ചിണോ ദിറു അന്യദർശ്യ ഇങ്ങനെയൊക്കെയുള്ള സൂത്രങ്ങൾ ചിണ്ണ് വരുമ്പോൾ ണിത്ത് വരും ണിത്ത് പരമരിക്കുമ്പോഴാണ് അച്ചോഞ്ഞണതി വരുന്നത് ഇത്തരം സൂത്രങ്ങളെല്ലാം പ്രവർത്തിക്കുന്നു വികല്പമായിട്ട്. അത് മാത്രമല്ല, ചിണി ഇവ അംഗകാര്യം സ്യാ, ചിണി പരെ യഥാ അംഗകാര്യം തഥാ സ്യാ വികല്പേന സ്യാ. കൂടാതെ സ്യ ആദിഷു സ്യ സൂത്രത്തിലൊന്ന് സ്യ സിച്ച് സിയുട്ടു ടാസ് സ്യ ആദികൾ പരമിരിക്കുമ്പോഴാണ് എന്ത് വരുന്നത്? ചിൺവത് ഭാവം വരുന്നത്. അതിവിടെ വരുന്ന ഭാവകർമ്മണോഹോ ഗമ്യമാനയോഹോ, ഭാവകർമ്മങ്ങൾ ഗമ്യമാനമാകുമ്പോൾ ന്യായമാനമാകുമ്പോൾ ഭാവകർമ്മ പ്രയോഗത്തിലെന്നർത്ഥം. ചിങ്ങദ്ഭാവം വരുന്നതോടൊപ്പം തന്നെ സ്യാദീനാം ഈടാകുമശ, സ്യാദികൾക്ക് ഈടാകും വരുന്നു. അപ്പോ അംഗത്തിന് ചിണ്ണുപരമിരിക്കുന്നതിനുള്ള കാര്യങ്ങൾ വരും, പരത്തിലിരിക്കുന്ന സ്യാദികൾക്ക് താസാദികൾക്ക് ഇട്ടും വരും. രണ്ടും ഒരേ സമയം ഇരിക്കുകയാണ്, രണ്ട് കാര്യം ഒരേ സമയം ഇരിക്കുകയാണ്. പൂർവത്തിനെന്ത് വരും? അംഗകാര്യം, അതായത് ചിണ്ണുപരമിലിരുന്നാൽ വരാമെന്ന വൃദ്ധിയാദി അംഗകാര്യം വരും. പരത്തിലിരിക്കുന്ന താസ് സ്യാ സിയോട്ട് ഇതിനെല്ലാം എന്ത് വരും? ഇട്ടും വരും. പക്ഷെ അത് വികല്പമായിട്ടാണ്. എവിടെ വരത്തുള്ളൂ? ഭാവകർമ്മണോഹോ ഗമ്യമായോ. അപ്പൊ ഇവിടെ ഭൂപരത്തിൽ തായിരുന്നു, സെത്താസിലോ താസ് വന്നു, ഭൂവിന്റെ പരത്തിൽ താസ് വന്നു, ഭൂ അജന്തമാണ്. ഇവിടെ ആർദാസിട്ട് വരാതെ വരാമോ? വരാം. പക്ഷെ അതിനെ ബാധിച്ചുകൊണ്ട് എന്തുവരും? ഭാവകർമ്മണോരുപദേശജനഗ്രഹദൃശാം വാ ചിണ്വതിട്ടിച്ച പ്രകാരം ചിണ്വദ്ഭാവം ഇട്ടും വരും. ചിണ്വദ്ഭാവം നിർമ്മിച്ച് ചിണ്ണു വരേണ്ട കാര്യമില്ല. ചിണ്ണു പരത്തിലിരുന്ന എന്ത് സംഭവിക്കുക? അത് സംഭവിക്കും. അപ്പൊ ഭൂ ദാസ് എന്നിടത്ത് പരത്തിലിട്ട് വരുമ്പോൾ ദാസിനിട്ട് വന്നിട്ട് എന്തുവരും? ഭൂ ഈ ദാസ്. പൂർവ്വത്തിലെ ചിണ്വദ്ഭാവം വരുമ്പോൾ എന്തുവരുന്നു? അച്ഛോ ചെറുതി വൃത്തി വന്നിട്ട് ആവാദേശം ഭാവി താസ് താന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു? താക്കി എന്ത് വരുന്നു? സൂത്രം താക്കി ഏത് സൂത്രം പ്രവർത്തിക്കുന്നു? തായല് ലുഡപ്രണമസ്യ ഡാരുരസ. ഡാ വന്നു കഴിഞ്ഞാൽ അടുത്തെന്ത് വരും? ഇവിടെ ചിൻവദ്ഭാവം വന്നുകൊണ്ടുള്ള ഗുണം ഭൂവിന് വൃദ്ധി വന്ന ആവാദേശം വന്നു ഇട്ട് വന്നുകൊണ്ട് ഭാവിത എന്നൊരുവസിപ്പിച്ചു. ഭൂ താന്നിരിക്കുന്നിടത്ത് ഇട്ടും പ്രാപ്തമാവുന്നു, ചിൻവദ്ഭാവം പ്രാപ്തമാവുന്നു. പക്ഷെ നിത്യവിധിയാണ് ചിന്നദ്ഭാവം. അതുകൊണ്ട് ഇട്ടിനെ ബാധിച്ചുകൊണ്ട് എന്തുവരും? കൃതാകൃത പ്രസംഗിയോ വിധി. ചിന്നദ്ഭാവം വന്നു, ഇട്ടും വന്നു, ഭാവി താന്നു. ഇത് വരാത്ത പക്ഷത്തില് ഭൂ താന്നിരിക്കുമ്പോ എന്തുവരുന്നു? ഭൂ താന്നിരിക്കും, ആർദാദിട്ട് വരാതെ ഇട്ട് വന്നു, ഗുണം വന്നു, ആവാദേശം വന്നു, ഭവിത. ഭൂ താസന്നിരിക്കും, ചിന്മദ്ഭാവം വരുന്ന വശത്തിൽ ഭാവി താന്നിരിക്കും. ഇവിടെ നേരണ്ടി പ്രകാരം ണീക്കിലോകമൊന്നുകൂടി ഉണ്ണിയില്ല, അതുകൊണ്ട് വരുന്നില്ല. അപ്പൊ ഭാവിത ഭവിത രണ്ടു രൂപം വരുന്നു. നീക്ക് ലോകം വരുന്ന അടുത്ത് വരും. ഭാവിത ഭവിത എങ്ങനെയാണ് രൂപങ്ങൾ? ആ ഒരു രൂപയേ ഉള്ളൂ. ആരോ രണ്ടു മൂന്നൊക്കെ പറഞ്ഞു. ഒറ്റ രൂപയേ ഉള്ളൂ. ഇതുപോലെ തന്നെ ഭൂസ്യാന്ന് വരുമ്പോഴും എന്ത് വരുന്നു? സേസിസിയുക്താസുഷു ഭാവകർമ്മണവർ ഉപദേശിച്ച് അജ്ജന ഗൃഹ ദൃശ്യം വാ ചിണ്വതട്ടിച്ച ചിണ്വതട്ട് വരുന്നു. ഭൂ ഇട്ട് സ്യ പൂർവത്തിൽ അച്ചോദി വന്നു. ഭാവ് ഇട്ട് സ്യ ഭാവേഷ്യ ആത്മയോഗത്തിൽ എന്ത് വരുന്നു? ഭാവിഷ്യത്തെ. ഇവിടെ ആർദ്ധാതകങ്ങളെല്ലാം വരുമ്പോൾ അവിടെ യക്ക് പ്രാപ്തമാകുന്നു. ഈ സൂത്രപ്രകാരം പക്ഷേ യക്കിനെ ബാധിച്ചുകൊണ്ട് സെത്താസിലോട്ടോ വന്നിട്ട് സ്യായും താസും വന്ന് ചെണ്ഭാവം വന്നു. വികല്പമായതുകൊണ്ട് അത് വരാത്ത പക്ഷത്തിൽ ഭൂ സ്യാന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു? ആർദ്രാവസ്ഥയിട്ട് വരാതെയിട്ട് ഗുണോപാദേശം ഭവിഷ്യത്തെ ഭവിഷ്യത്തെ ഭവിഷ്യത്തെ ഈ രണ്ടിലും ഭാവിത ഭവിത ഭവിഷ്യത്തെ ഭവിഷ്യത്തെ ലോട്ടിൽ വരുമ്പം ഭൂ താന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? പിതാത്മനേ ആമേ തഹ ഭൂ താം ഭാവകർമ്മങ്ങളൊക്കെ വന്നു ഭൂയതാം. അവിടെ വേറൊന്നും വരാനില്ല. ഭൂയത്താം ഭൂക്ക് ഗുണം വരുന്നില്ല. എന്തുകൊണ്ട്? വെക്ക് കിട്ടാനുണ്ട്. അങ്ങനെ വരുമ്പോ ആ ഭൂ താന്നിരിക്കുന്നു എന്ത് വരുന്നു? സർവദാദിവെക്ക് അഭൂയത. ഇതിലിങ്ങനെ വരുമ്പോ ഭൂ താന്നിരിക്കുമ്പോ എന്ത് വരുന്നു? സീട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് വരും? ശേഷിച്ച് സിയുടെ താസിഷുഭാവങ്ങളും ഒരു പ്രദേശാജ്ഞനഗ്രഹ ദൃശ്യം വാച്ചിട്ട് ജപ്രകാരം ചെണ്ണുദ്ഭാവം വരത്തില്ലേ? എന്തുകൊണ്ട്? സൂത്രത്തെ സിയുട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് സൂത്രത്തെ സിയുട്ട് പറഞ്ഞിരിക്കുന്നത് ശേഷിച്ച് താസിഷു ഇതിനോട് ചേർന്നാണ്. എന്നുവെച്ചാൽ അർദ്ധവാദങ്ങളിലാണത് വരുന്നത്. അപ്പോൾ ആശുലിംഗിലെ വരത്തുള്ളൂ, വിധിലിംഗിൽ വരത്തില്ല. അപ്പം പിന്നെ എങ്ങനെ വരും? എങ്ങനെ വരുന്നു? എന്തുകൊണ്ട്? സർവദാതവും പരവരിക്കുന്നുണ്ട്. ഭൂയ പരത്തിൽ എന്തിരിക്കുന്നു? ലിംഗസലവാനന്ദ ലോപിച്ചു പോയി. ഈ ഗുണം ഭൂയേ ഭൂയേ യകാരം പോയി. ഭൂയേത ആശീർലിംഗിൽ വരുമ്പം എന്താ വരുന്നു? ശ്രീയുക്താദിഷു ഭാവരമണവർ ഉപദേശ അജ്ഞനഗ്രഹ ദൃശ്യം വാ ചെണ്ണുവത്തെട്ട് ഇച്ഛപ്രകാരം ചെണ്ണുദ്ഭാവം ഇട്ടും വന്നിട്ട് ഭൂ സിയുട്ട് സുട്ട് താ എന്ന് പറയുന്നിടത്ത് എന്ത് വരും? എട്ട് വന്നു. സിയുട്ടിന് എട്ട് വന്നു. ഭൂവിനെന്ത് വരും? വെറുതെ ആദേശം വന്നു. സിയുട്ടിന് എട്ട് വന്നു. ഭാ വി സീട്ട് സുട്ടു താക്ക് ചിണോദ്ഭാവം വരാത്ത പക്ഷത്തിൽ എന്തുവരും? ആർദാവ് സീട്ട് വരാതെ ഇട്ട് ഒന്നും ഗുണം വന്ന് നവാദേശം വന്ന് ഭവിശിഷ്ട ഭാവിശിഷ്ട ഭവിശിഷ്ട രണ്ട് രൂപം വരുന്നു. ഇവിടെ സിയൂട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് അർദ്ധാതുകത്തിന് മാത്രമേ ഗ്രഹിക്കാവൂ, കാരണം അർദ്ധാതുങ്ങൾക്കൊപ്പം പറഞ്ഞുകൊണ്ട് ലിംഗിൽ വരുമ്പം ആ ഭൂ ശ്രീ പരത്തനം തിരിക്കുന്നു ും വരുന്നു. അടുത്ത സൂത്രം എന്താണ്? ചിൻ ഭാവകർമ്മണോഹോ ശ്രേഹേ ചിൻ സ്യാത് ഭാവകർമ്മവാചിനി തശബ്ദേ വരെ. ശ്രീക്ക് ചിണ്ണ് വരുന്നു എപ്പോ? ഭാവ കർമ്മവാചിയായ തശബ്ദം വരവിരിക്കുന്നു. തശബ്ദം പരമേരിക്കുമ്പോൾ ചെളിക്ക് ചിണ് വന്നാൽ എന്ത് ശേഷിക്കും? ആ ഭൂ ഈ ചിണ് വന്നുകൊണ്ട് പൂർവ്വത്തിൽ എന്തുവരും? അച്ചോഞ്ഞെടുത്ത് വൃത്തി വന്നു. ആ ഭാവ് ഈ അഭാവി ചിണ്ണിന്റെ വൃത്തിയിലെ താക്കി എന്തുവരും? ചിണോ ലുക് അഭാവി ചിണ്ണിന്റെ പരത്തിൽ താഴ്ന്ന അതിന് ലുക്ക് വരും. അഭാവി എന്ന് വരും. അടുത്തെന്താണ്? ആ ഭൂ സ്യ ചിന്നോദ്ഭാവം വരുമ്പോ എങ്ങനെ? എവിടെ ലുങ്ങിന് ചിന്നോദ്ഭാവമല്ല വരുന്നത്, ചിണ്ണ വരുന്നു. ചിന്നോദ്ഭാവം വരുന്ന എവിടെ? ബാക്കിയുള്ള സ്ഥലങ്ങൾ. ഇവിടെ അങ്ങനെയല്ല, ചെളിക്ക് എന്ത് വന്നു? സാക്ഷാത് ചിണ്ണ് നേരിട്ട് വന്നു. അപ്പൊ ചിണ്ണ് ഭാവം ഉണ്ടോ? ഇല്ല. ചിണ്ണ് വന്നാൽ എന്തുവരും? പരത്തിലിരിക്കുന്ന താക്ക് ഭാവി ഒറ്റരൂപേ വരത്തുള്ളൂ. ചിണ്ണ് ഭാവം ഇവിടെ ഇല്ല, ചിണ്ണാണ്. അടുത്ത് ആ ഭൂ സ്യാ ചിണോദ്ഭാവം ഇട്ട് വരുമ്പം ഗുണം ബാധിച്ചു വന്നിട്ട് ആഭാവീഷ്യ ചിണോദ്ഭാവം വരാത്ത വർഷത്തിൽ ആർദ്രാവസ്ഥ ഇട്ട് വരാതെ ഇട്ട് വന്ന് ഗുണം വന്ന ബാധിച്ചു വന്നിട്ട് അഭാവിഷ്യത. അപ്പോ ഭാവപ്രക്രിയയിലും എല്ലാ ലകാരങ്ങളും വരും, പക്ഷേ ഏകോചനം ഉസ്കൃഗ്ധ കരിഷ്യത്തെ എന്ന് പറഞ്ഞതുകൊണ്ട് ഏകോചനം മാത്രമേ വരുന്നുള്ളൂ. ഇത് ഇതിനാണ് എന്ത് പറയുന്നത്? ഭാവപ്രക്രിയ. കർത്താവ് എപ്പോഴും തൃതിയിലായിരിക്കും. കർമ്മം എങ്ങനെ ആയിരിക്കും? കർമ്മമില്ല. അണുച്ചിൻ ഭാവകർമ്മണവോ ശ്രേഹേ ചിൻ സ്യാത് ഭാവകർമ്മവാചിനി തശബ്ദേ പരേ. അഭാവി അഭാവിഷ്യത അഭവിഷ്യത അകർമ്മകോപി ഉപസർഗവശാ സകർമ്മക അനുഭൂയതേ ആനന്ദശ്ചൈത്രേണ ത്വയാ മയാച അനുഭൂയേതേ അനുഭൂയന്തേ ത്വം അനുഭൂയസേ അഹം അനുഭൂയേ അനുഭാവി അനുഭാവിഷാതാം അനുഭവിഷാതാം. അടുത്ത് പറയുന്നത് സകർമ്മകമാണ്. ഭാവപ്രയോഗം കഴിഞ്ഞ ഇനി കർമ്മണിപ്രയോഗം. നിങ്ങൾ പറയുന്നു കർമ്മപ്രയോഗത്തിന് ധാതു എന്തായിരിക്കണം? സകർമ്മമായിരിക്കണം. അതുകൊണ്ട് ഭൂധാതുവിനെ തന്നെ അവിടെ സകർമ്മകമാക്കി. ഭൂധാതുവിന് അനു ഉപസർഗം ചേർത്തപ്പോൾ അനുഭൂ എന്ന് വന്നു. അനുഭൂ അതിൽ നിന്ന് ആത്മനിയമം വരും. സൂത്രം ഏതാണ്? ഭാവകർമ്മണോ. അപ്പൊ ഇത് കർമ്മണിയാണ് പ്രയോഗം. അതുകൊണ്ട് ആത്മനിയമം അനുഭൂതയാവും. സൂത്രം വരുന്നിടത്ത് സർവധാതു യക് മാറ്റമില്ല. പുതിയതായി സൂത്രമൊന്നും വരുന്നില്ല. അനുഭൂയത്തെ അനുഭൂയത്തെ കർമ്മം വന്നു എന്നുള്ള വ്യത്യാസം. അകർമ്മക ധാതു തന്നെ ഉപസർഗവശാത് എന്നാണ്. അകർമ്മകോപി ഉപസർഗവശാത് സകർമ്മകാനുഭൂയത്തെ. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ അനുഭൂയത എന്നുള്ള രൂപം വരുന്നു. പക്ഷേ യുഷ്മദ്യൂഗതേ സമാനാദികളെ സ്ഥാനിന്യവി മധ്യമഹ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഇവിടുത്തെ തിങ്ങിന്റെ വാച്യം എന്താണ്? കർമ്മകാരകം. കർമ്മണിയിൽ വന്നതുകൊണ്ട് കർമ്മകാരകം. ഇപ്പൊ അനുഭൂയസേ അതിന്റെ വാച്യമായ കാരകം. തിങ് വാച്യ കാരക വാച്യം ഇവിടെ ഏതായി? മധ്യമ ഏത്? യുഷ്മ ശബ്ദം. എന്തായിരുന്നു എന്റെ ചോദ്യം? തിങ്ങിന്റെ വാച്യമായ കാരകത്തിന്റെ വാച്യ ആരാണെന്ന്. യുഷ്മ ശബ്ദമാണ് തിങ്ങായി അനുഭൂയ സേ ദസസേ. അതിന്റെ വാച്യമായ കാരകമായി കർമ്മകാരം, അതിന്റെ വാചകമായ ശബ്ദമായി യുഷ്മശബ്ദം. എന്നുവെച്ചാൽ യുഷ്മശബ്ദം ഉണ്ടായിരുന്നാൽ മാത്രമേ പ്രയോഗിച്ചാലും പ്രയോഗിച്ചില്ലെങ്കിൽ മധ്യപുരുഷന് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പൊ അനുഭൂയസ എന്ന് പറയുന്ന എന്റെ കർമ്മം, എന്റെ വാച്യം കർമ്മകാരകമാണ്. ആ കർമ്മകാരകത്തെ തന്നെ എന്തു പറയുന്നു? യുഷ്മശബ്ദം എന്ന് പറഞ്ഞാൽ അനുഭൂയസ എന്ന് പറയുന്നിടത്ത് കർമ്മം എന്താണ്? ത്വം. അടുത്ത കർമ്മം ത്വമാണ്. അനുഭൂയസ എന്ന് പറയുമ്പോൾ കർമ്മമായി പറയുന്ന ത്വം. വേറെ ഒരു അലവലാദികൾക്കും അവിടെ വരാൻ പറ്റില്ല. ത്വമ്മിന് മാത്രമേ പറ്റൂ. ത്വമ്മിനത് റിസർവ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്ത് വരുന്നു? ത്വം അനുഭൂയസേ. ഇവിടുത്തെ കർമ്മം ഇപ്പൊ ഏതാ? ഇപ്പൊ കർത്താവ് വേറെ എന്ന് വെച്ചാ ഏതലവാലാതെയും കർത്താവാകാം. പറ്റൂ? തൃതീയ എന്തുകൊണ്ടാവണം? കർക്കാവ് അനുക്തമായി. ഉക്തമായത് ഏത്? അതുകൊണ്ട് അത് ഏത് തോന്നുന്നു? പ്രഥമ. അപത്വം അനുഭൂയസേ മയാ തേന തയാ കൃഷ്ണേന രാമേണ. ഏതുകൊണ്ട് ഉപയോഗിക്കുക? അതാണ് കർമ്മണിയുടെ വിശേഷം. അപ്പോ അനുഭൂയേതേ അനുഭൂയേതേ. അവിടെ എന്താ ഇപ്പൊ കർമ്മം? എന്ത് വേണമെങ്കിലും ആയിക്കഴിഞ്ഞാൽ, എന്ത് വേണോ ആയിക്കഴിഞ്ഞാൽ എന്തുവരും? പിടിച്ചെടുത്ത് പുറത്തു കളയും. അനുഭൂയേതേ അല്ലേ സ്വാമി? അനുഭൂയേതേ അവിടെ അന്യപുരുഷൻ എന്ത് വേണിയാവും? ദ്വിവചനമാണെന്നോ? അവിടെ കർമ്മകാരണത്തിന്റെ വാച്യം അനുഭൂയേതേ. അനുഭൂയേതേ സ്വാമി, അത് പ്രഥമ പുരുഷനല്ലേ? എന്ത് വേണിയാവും? അത് കേൾക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഞാൻ എങ്ങനെയാ പറയുന്ന? അനുഭൂയ അനുഭൂയേതേ എന്താണ്? യുവാം. അനുഭൂയേതേ എന്നാ പറഞ്ഞത്? അപ്പൊ അതെന്തായിരിക്കും? യുവാം മയാ യുവാം അനുഭൂയേതേ. അവിടെ തിങ് വാച്യ കാരകം എന്തായി? കർമ്മം. അതിന്റെ വാചകം എന്തായി? കൃഷ്ണ ശബ്ദത്തിന്റെ ദ്വിവചനം ത്വം യുവാം. അപ്പോ അത് ഉക്തം, കർമ്മമുക്തമായതുകൊണ്ട് അത് പ്രഥമയിൽ തന്നെ വരണം. ത്വം യുവാം, കർത്താവ് ആരുമാകാം, ആർക്കും കർത്താവായി വരാം. അപ്പം മയാ ത്വമല്ല, പോയി യുവാം അനുഭൂയേധേ അനുഭൂയധ്വേ. അവിടെ കർമ്മമായിട്ട് ഒരാക്കേ വരാൻ പറ്റൂ, ആർക്ക്? യുഷ്മശബ്ദത്തിന്റെ ബഹുവചനത്തിന്. അപ്പോ തേന യൂയം അനുഭൂയധ്വേ എന്ന് പറയും. അങ്ങനെ വരുത്തും. അപ്പോൾ അവിടെ കർത്താവ് ആരുമാകാം, കർത്താവ് തൃതീയ വരും, കർമ്മം അവിടെ എന്ത് ചെയ്യുന്നു, ക്രിയയ്ക്കനുസരിച്ച് മാറുന്നു. അനുഭൂയസേ ത്വം അനുഭൂയേധേ യുവ അനുഭൂയധ്വേ യൂയം അനുഭൂയസേ അനുഭൂയേ. കർത്താവ് കർത്താവ് ഏത് അളവിലാധിക്കും വരാം. ത്വയാ അഹം അനുഭൂയേ. പക്ഷെ ഇവിടെ റിസർവ് ചെയ്തിരിക്കുകയാണ് കർമ്മം, ആർക്ക്? അസ്മശബ്ദത്തിന് മാത്രം. എന്തുകൊണ്ട്? തിങ് വാച്യകാരകം. ഇവിടുത്തെ തിങ് ഏതായി? തിങ് വാച്യകാരകം എന്തായി? കർമ്മം. അതിന്റെ വാചകം എന്താണ്? അസ്മശബ്ദം. അതുകൊണ്ട് തേന അഹം അനുഭൂയേ, ത്വയാ അഹം അനുഭൂയേ, സീതയാ അഹം അനുഭൂയേ, രാമേണ അഹം അനുഭൂയേ, അനുഭൂയാ ബഹേ കർമ്മം ആവാം, തേന ആവാം അനുഭൂയാ വഹേ അനുഭൂയാ മഹേ കർമ്മം വയം അനുഭൂയാ വഹേ തേന ത്വയാ തയാ. ഏത് ഗുണം ഉപയോഗിക്കും? അപ്പൊ ഇത് രണ്ടും ഇവിടെ രണ്ടിടത്തും മധ്യപുരുഷനിലും ഉത്തമപുരുഷനിലും കർമ്മത്തെ നമുക്ക് മാറ്റാൻ യാതൊരു അവകാശമില്ല. ക്രിയയ്ക്കനുസരിച്ച് വേണമെങ്കിൽ മാറാം. യുഷ്മന്ത അസ്മശബ്ദങ്ങളെ ക്രിയയ്ക്കനുസരിച്ച് ഏകവചനോ ദ്വിവചനോ ബഹുവചനോ ആക്കാം, പക്ഷേ യുഷ്മന്ത അസ്മശബ്ദങ്ങളെ മാറ്റാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? യുഷ്മദ്യൂതേ സമാനാധികരണേ സാനിന്യ മധ്യമഹ അസ്മദ്വിത്വമാണെന്ന് നിയമമുള്ളതുകൊണ്ട്. പക്ഷേ പ്രഥമപുരുഷൻ വരുമ്പോൾ കഥ മാറി. എന്തുകൊണ്ട്? ശേഷേ പ്രഥമ, അവിടെ ആരെ വേണോ കർമ്മമാക്കാം, പക്ഷെ ആരെ പാടില്ല? യുഷ്മദസ്മശബ്ദങ്ങളെ പാടില്ല. അപ്പോ രാമഹ അനുഭൂയത്തെ മയാ ത്വയാ സീതയാ. ഏത് ഗുണമാ വരാം? കർത്താവ് ആര് വേണോ വരാം, പക്ഷെ തിങ് വാച്യ കാരകം അവിടെ എന്തായി? കർമ്മം തന്നെ. കർമ്മം എല്ലായിടത്തും കാരകം കർമ്മം തന്നെ. നമ്മൾ തിങ് വാച്യ കാരകം കർത്താവാണ് നേരത്തെ പഠിച്ചു. ഇപ്പൊ സർവത്ര കർമ്മം തന്നെ, അതിന് മാറ്റമില്ല. പക്ഷെ കർമ്മങ്ങൾ മാറി വരുന്നു, കർമ്മകാരകം മാറി വരുന്നു. ഉത്തമപുരുഷനിൽ വരുമ്പോൾ അത് അസ്മശബ്ദമായി, മധ്യപുരുഷനിൽ വരുമ്പോൾ അത് യുഷ്മശബ്ദമായി. വിഷ്ണു എന്ന് വെച്ചാൽ ശബ്ദത്തിന്റെ അർത്ഥം, ശബ്ദമല്ല കർമ്മമാണ് ശബ്ദാർത്ഥം. കർമ്മം, കർമ്മം എന്ന് പറയുന്നതാണ് വാച്യ. കർമ്മം എന്ന് പറയുന്നത് ശബ്ദത്തെയും പറയാം, അർത്ഥത്തെയും പറയാം. അപ്പോൾ അവിടെ ഉത്തമപുരുഷനിൽ വരുമ്പോൾ എന്തായി? കർമ്മം എന്ന് പറയുന്നത് ആരാവും? മധ്യപുരുഷൻ വരുമ്പോ, പ്രഥമപുരുഷൻ വരുമ്പോ സർവരും വരാം, ഈ പറഞ്ഞ ഒഴികെയുള്ള സർവരും. ഇപ്പൊ രാമ അനുഭൂയ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആനന്ദോ അനുഭൂയത്തെ എന്ന് വരുമ്പോ സുഖദുഃഖേ അനുഭൂയേത്തെ രണ്ടുപേര്, അല്ലെങ്കിൽ രാമൗ അനുഭൂയേത്തെ, സീതെ അനുഭൂയേത്തെ, ഫലേ അനുഭൂയേത്തെ. വളരെ വ്യക്തമാണ്. കർത്താവ് ആര് വേണോ വരാം, എല്ലാം തൃതീയാന്തത്തിലാകണമെന്നേ ഉള്ളൂ. അസ്മാഭിഹി രാമ എന്തുവരും ക്രിയ അനുഭൂയ തേ. കർത്താവ് ഏകവനം ദിവനം ബഹുവനം ഏതായാലും ശരി, ക്രിയക്കനുസരിച്ച് കർമ്മം വരും. അതുകൊണ്ടെന്ത് വരുന്നു? മയാ രാമ അനുഭൂയത്തെ ആവാഭ്യാം, ആവാഭ്യാം രാമ അനുഭൂയത്തെ, അസ്മാഭിഹി രാമ അനുഭൂയത്തെ. പക്ഷേ മയാ സുഖദുഃഖേ ആവാഭ്യാം സുഖദുഃഖേ അസ്മാഭി സുഖദുഃഖേ. അവിടെയും കർത്താവിന് എന്ത് മാറ്റവും വരുത്താം, വചനത്തിൽ മാറ്റം വരുത്താം. പക്ഷെ കർമ്മത്തിൽ ക്രിയക്കനുസരിച്ച് വചനത്തെ നിർണയിക്കേണ്ടി വരും. സുഖദുഃഖാദേഹ അനുഭൂയന്തേ മയാ അവാഭ്യാം സുഖദുഃഖാദേഹ അസ്മാഭി സുഖദുഃഖാദേഹ. അതുപോലെ തന്നെ അവാഭ്യാം ത്വം അനുഭൂയസി യുഷ്മാഭിഹി വയം അനുഭൂയാമഹേ. ഏതെങ്കിലും ഒന്ന് പറയണം, ഇങ്ങനെ പലതും പറയാം, മനുഷ്യനെ ബുദ്ധിമുട്ടിക്കരുത്. യുഷ്മാഭിഹി വയം അനുഭൂയാമഹേ, വയം അനുഭൂയ മഹേ. യുവാം അസ്മാഭിഹി അനുഭൂയ, പലതും പറഞ്ഞു, ശരി പറഞ്ഞു. ആ മധ്യവർഷ ദ്യോനം വരണം. അസ്മാഭിഹി യുവാം അനുഭൂയേ ധേ എന്ന് വരണം. യൂയം രാമേണ അനുഭൂയധ്വേ. കർമ്മത്തിൽ ശ്രദ്ധിക്കണം, മറ്റുള്ളവരെ ശ്രദ്ധിക്കരുത്. നമ്മുടെ ശ്രദ്ധ വേറെ പോയാൽ പോയി. വയം തേന അനുഭൂയ മഹേ തൗമയ അനുഭൂയേതേ. അവസാനം വ്യക്തമാക്കുന്നില്ല, അനുഭൂ വരെ എല്ലാവരും ക്ലിയർ ആയി പറയുന്നു. അനുഭൂയേ വയം തേന അനുഭൂയ മഹേ. അങ്ങനെ കർമ്മത്തെ മാത്രം നോക്കിയാൽ മതി, കർത്താവ് എങ്ങനെയും മാറി വരും. പരസ്പരം കർമ്മത്തെ അനുസരിച്ച് തിങ്ങന്തം, തിങ്ങന്തം കർമ്മത്തെ അനുസരിച്ച് രണ്ടു ഒന്ന് തന്നെയാണ് കർമ്മണി. അതില് യുഷ്മത് അസ്മത് എന്ന് പറയുന്ന കർമ്മത്തെ മാറ്റാൻ പാടില്ല. പ്രഥമയില് കർമ്മം ബാറ്റ രണ്ടു വഴിയുള്ള ഏതിനെയും കർമ്മമാക്കാം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അനുഭൂയതേ ആനന്ദ ചൈത്രേണ ത്വയാ മയാച്ച. ആനന്ദമായതുകൊണ്ട് അവിടെ കർത്താവ് ഏതുമാകാം, ചൈത്രനാകാം ത്വയാകാം മയാകാം. അപ്പൊ ഇവിടെ അനുഭൂയത്തെ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിച്ചത്. ബാക്കി വരുമ്പോൾ എന്താണ്? അനുഭൂയ ആതാം വരുമ്പോ ഏത് സൂത്രം വരുന്നു? അതോ ഇതോ വന്നു, പിന്നെ ഗുണം വന്നു, അനുഭൂയേതേ അനുഭൂയ അന്തേ അനുഭൂയന്തേ അനുഭൂയസേ അനുഭൂയേതേ അനുഭൂയധ്വേ അനുഭൂയേ അനുഭൂയ മഹേ അനുഭൂയ മഹേ. അത് നമ്മൾ പഠിച്ചത് തന്നെയാണ്. നെട്ടിൽ വരുമ്പോഴോ അനു അനു അനു നെട്ടിലെ അനുഭൂ അനുഭൂവേ. ഇവിടെ ഭൂ ആണ് ധാതു, അനേകാച്ചല്ല. ഉണ്ടെന്ന് വരുന്നു അനുഭൂവേ. അങ്ങനെ അതായിക്കോട്ടെ, ധാതു ഏതാണ്? ഭൂ അനുഭവം എന്ന് പറഞ്ഞൊരു ധാതു ഉണ്ടോ? ഉണ്ടോ? അനുപസർഗം, ഉപസർഗം കൊണ്ട് ധാതുവിന്റെ അർത്ഥത്തിന് മാറ്റം വരും. എന്തുവരുന്നു? അനുഭൂവിഷേ അനുഭൂവിദ്വേ അനുഭൂവിഡ്വേ നെട്ടിലെ നെട്ടിൽ വരുമ്പോഴോ അനുഭൂ. എന്തുവരുന്നു ഇവിടെ സൂത്രം? ശശിശ്രീയുക്താശ്രുഭാവരമണോരുപദേശനഗ്രഹദൃശാം വാച്ചൻവദിച്ച. കാരണം ഭാവ കർമ്മ പ്രക്രിയയിൽ വ്യത്യാസമൊന്നുമില്ല, അപൂർവം സ്വരങ്ങളിലെ വ്യത്യാസം വരുന്നു. സർവധാതു ഏക്കിനെ ബാധിച്ചുകൊണ്ട് എന്തുവരും? താസ് വരുന്നു. താസിന് ചിണ്ഭാവം എട്ടും വന്നു. അനു ഭാവിത ചിണ്ഭാവം എട്ടും വരാത്ത ഭാവത്തിൽ എട്ട് വന്നിട്ട് അനുഭവിത ലിട്ടിലും ചിണ്മദ്ഭാവം എട്ടും വരുമ്പോ അനുഭാവിഷ്യത്തെ അനുഭാവിഷ്യത്തെ ചിണ്മദ്ഭാവം എട്ടും വരാത്ത പക്ഷത്തിൽ അനുഭവിഷ്യത്തെ ലോട്ടിൽ വരുമ്പോ എക്ക് വരും. അതുകൊണ്ട് എന്ന് പറയുന്നു അനുഭൂയ താം അനുഭൂയതാം അനുഭൂയന്താം അനുഭൂയ അങ്ങനെ വരുമ്പോ അനു ആ ഭൂയ ത അനു ആ എന്നിടത്ത് എന്ത് വരുന്നു? എണ്ണു വന്നിട്ട് അനുഭൂയത വിത്തിലെങ്കിലാണെങ്കിലോ അനു അനുഭൂ അനുഭൂ അനുഭൂയേത ആശ്വരലിംഗിൽ വരുമ്പോഴോ അനു ഭാ വി സിയുടെ സുട്ടുത്ത അനുഭാവിശിഷ്ട അനുഭാവിഷിദ്ധം അനുഭാവി വരാത്ത വർഷത്തിൽ അനുഭവശിഷ്ട നിങ്ങൾ വരുമ്പോ ആ നു ആ അന്വ ഭൂ ത ചിൻ ശ്ലേസി വരേണ്ടാണ്. പക്ഷെ എന്തോ പറയും ചിൻ ഭാവകർമ്മണോഹോ ചിണ്ണു വരുന്നു, പൂർവത്തിൽ എന്ത് വരുന്നു വൃത്തി വന്നു, അന്വഭാവി തകാരത്തിന് അന്വഭാവി ഒറ്റ രൂപം. മധ്യപക്ഷനിൽ എന്ത് വരുന്നു അന്വഭാവി അന്നു അഭാവി അന്വഭാവി അങ്ങനെ വരുന്നു. ദിവാനത്തിൽ വരുമ്പോ എന്ത് വരുന്നു ചിൻഭാവകർമ്മോ പ്രകാരം വരുന്നില്ല. എന്തുകൊണ്ട്? തശബ്ദം വരത്തില്ല. അപ്പൊ പിന്നെ എന്ത് വരും? ചിലേ സിച്ച് വരും. സിച്ച് വന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നു? സസിച്ച് ഭാവണോ ഉപദേശ അജ്ഞനഗ്രഹ ദൃശാം വാച്ചിച്ച ചിണോദ്ഭാവം വന്നു കഴിഞ്ഞാൽ സിച്ചിനാണ് ഇട്ട് വന്നത്, പൂർവ്വത്തിലാണ് ചിണോദ്ഭാവം വന്നത്. ഭൂ ചിണോദ്ഭാവം എന്ന് പറയുമ്പോൾ വൃത്തി ആവാദേശം അന്വഭാവി സിച്ച് ഷത്രു അന്വഭാവിഷാതാം അന്വഭാവിഷത അന്വഭാവി അവിടെ എന്തുവരും? സിച്ചുണ്ട്, വൃത്തി വന്ന് ഇട്ട് വന്നു, അന്വഭാവിഷ്ടു വന്നു, അന്വഭാവിഷ്ടാഹ അന്വഭാവിഷാധ അന്വഭാവി ധ്വം. സ്വാമി, ഇതിൽ ദ്വിവചനത്തിലും ബഹുവചനത്തിലും രണ്ടു രൂപം വരില്ലേ? അവരും അത് ഇത് ആദ്യം വന്നു കഴിഞ്ഞിട്ട് അന്വഭാവി ഷി അനുഭാവിഷ്ഠി ചിണോദ്ഭാവം വരാത്ത പക്ഷത്തിൽ അർദ്ധാവസ് ഇട്ട് വരാതെ പ്രയറിട്ട് വന്ന് ഗുണം വന്ന് അവവാദേശം വന്നിട്ട് എന്ത് വരുന്നു? അന്വഭവി ഷാതാം അന്വഭവിഷത അന്വഭവി ഷ്ടഹ അന്വഭവിഷ്ടം അടുത്തെന്ത് വരുന്നു? അന്വഭാവിഷ്യത അതുകൂടെ കൊടുത്തിരിക്കുന്നു. അനുഭൂയേതേ അനുഭൂയന്തേ ത്വം അനുഭൂയസേ അഹം അനുഭൂയേ. കർമ്മം എങ്ങനെ വരുന്നു എന്ന് കാണിച്ചിരിക്കുകയാണ്. അന്വഭാവി ലുങ്ങിന്റെ രൂപം അന്വഭാവിഷാതാം അന്വഭവിഷാതാം. അപ്പോ ഭാവേപ്രയോഗവും കർമ്മണിപ്രയോഗവും അതിന്റെ ഉദാഹരണമാണ് കൊടുത്തത്. ഭൂധാതു തന്നെ രണ്ടിനും കൊടുത്തു, ഭൂവിനെ അനുചേർത്ത് സകർമ്മകമാക്കി അത് തന്നെ ഉദാഹരണം കൊടുത്തു. അടുത്ത് ഭൂധാതുവിൽ നിന്ന് ണിച്ചു വരുന്നു. സൂത്രം ഏതാണ്? ഹേതു മതിച്ച പ്രേരണാർത്ഥത്തിൽ ഭൂ ണിച്ചെന്നിരിക്കുമ്പോ സൂത്രം വരുന്നു. അച്ചുകഞ്ഞെടുത്തി വന്നാൽ എന്തുവരും? ഭാവി ദാസഞ്ജോരനെ സൂത്രം സനാദ്യന്ത ധാതുസഞ്ജോ. ഇപ്പോ ഭൂ എന്ന് വെച്ചാൽ ഭവിക്കുന്നു, ഭാവി എന്ന് പറഞ്ഞാലോ ഭവിപ്പിക്കുന്നു, ഭവിപ്പിക്കുന്നു. അപ്പൊ സകർമ്മകോ അകർമ്മോ? സകർമ്മമായി കഴിഞ്ഞാൽ എന്തുവരും? കർമ്മണി പ്രത്യയം വരും. സൂത്രം ഏതാണ്? ഭാവകർമ്മണോ. അതാണ്, അതാണ് അതാണോ എന്താ എന്റെ വൃത്തി അതാണോ അതാണോ ഞാൻ ചോദിച്ചത് ആ എല്ലാ കർമ്മണിച്ച ഭാവിച്ച കർമ്മേഭ്യ ചോദ്യം ശ്രദ്ധിച്ച് കേട്ടിട്ട് മറുപടി പറയണം ഭാവകർമ്മണോഹോ എന്തേ പറയുന്നുള്ളൂ ആത്മനിവിധം വരും അല്ലാതെ കർമ്മണി പ്രത്യയം ഇരിക്കുന്നില്ല കർമ്മണി പ്രത്യയം വരുന്ന യേശുവിന്റെ പ്രകാരം എല്ലാ കർമ്മണിച്ച ഭാവിച്ച കർമ്മേഭ്യ പ്രകാരം കർമ്മണി പ്രത്യയം വരും കർമ്മണി വന്നു കഴിഞ്ഞാൽ അതിൽ ആത്മനിവേദമേ വരും അതിനെ സൂത്രം ഭാവകർമ്മ ആത്മനിവേദം വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സൂത്രം വരുന്നു സർവധാതുകെ അപ്പൊ എന്ത് വരുന്നു ഭാവി യക്ക് തേയ് എന്ന് വരുന്നു ഭാവി യക്ക് എന്ന് പറയുമ്പോൾ യക്ക് ആർദ്ധാതുവിന്റെ സൂത്രം വരുന്നു നേരനടി എന്താണ് എന്റെ വൃത്തി അല്ല ആ അനിടാതു അർദ്ധാതുകെ പരെ നേരിന്റെ ഉപകാസ എക്കെന്ന് പറയുന്നത് അതിന് അർദ്ധാതി ഇട്ട് വലാതി പ്രകാരം ഇട്ട് വരും എന്തുകൊണ്ട് വലാതിയല്ല അനിടാതിയായ അർദ്ധാതുവാണ് പരത്തിയിരിക്കുന്നത് നേരണ്ട ഇപ്രകാരം നീക്ക് ലോകം വന്നു കഴിഞ്ഞാൽ ബാക്കി എന്ത് ശേഷിക്കും ഭാവ് യ ഭാവ്യത്തെ ഇപ്പൊ ഭൂധാതുവിൽ നിന്ന് ഹേതു മന്ദിച്ച പ്രകാരം ണിച്ച് വന്നു കഴിഞ്ഞാൽ സകർമ്മകമായി കഴിഞ്ഞാൽ അതിൽ നിന്ന് കർമ്മണി പ്രയോഗം അതിൽ നിന്ന് കർത്തരി പ്രയോഗം നമ്മൾ പഠിച്ചത് എങ്ങനെയായിരിക്കും പഠിച്ചില്ലേ ഭാവയ്യതി ഭാവയത്തെ ഭാവിയിൽ നിന്ന് തിപ്പ് വന്നു കഴിഞ്ഞാൽ എന്തുവരും വന്ന് ഗുണം അയാദേശം വന്നു ഭാവയത്തി ആത്മനിവേദം വരും സൂത്രം ഇതാണ് നിശ്ചയ ഭാവയത്തി ഭാവയത്തെ രണ്ട് രൂപം വരാം അത് ഭൂധാതുവിൽ നിന്ന് ഹേതു മതിച്ച പ്രകാരം നിച്ച് വന്നിട്ട് അതിൽ നിന്ന് കർത്തരി പ്രത്യം വരുന്ന സൂത്രം ഏതാണ് ലകർമ്മണി ഭാവിച്ച കർമ്മയും അതേ ഭാവി ധാതുവിൽ നിന്ന് തന്നെ കർമ്മണി പ്രയോഗം വരുന്ന സൂത്രം ഏതാണോ വീണ്ടും വീണ്ടും പോയി ലകർമ്മണിച്ച ഭാവേച്ച അത് വന്നു കഴിഞ്ഞാല് ഭാവിയിൽ നിന്ന് യക്ക് വരുന്നത് കൊണ്ടേ സൂത്രം വരുന്നു നേരണ്ടി പ്രകാരം ഡി ലഭിക്കും പക്ഷേ ഭാവയത്തി എന്ന് പറയുന്നിടത്ത് നേരണ്ടി വന്നില്ല എന്തുകൊണ്ട് യക്കുണ്ടെങ്കിലേ വരത്തുള്ളൂ അർദ്ധതാകും വരത്തില്ല അവിടെ ഇരിക്കുന്ന എന്താണ് ശപ്പ് എന്താണ് സർവധാതു അതുകൊണ്ട് അവിടെ ഭാവയതി എന്ന് വന്നു ഇവിടെ ഭാവ്യത്തെ എന്ന് പറയും ഇതിന്റെ പരസ്യ രൂപം എങ്ങനെയായിരിക്കും ഇല്ല എന്തുകൊണ്ട് ആത്മനിവേദം മാത്രമേ വരത്തുള്ളൂ സൂത്രം ഏത് ഭാവകർമ്മണോഹോ ഭാവ്യതെ ഇതിന്റെ ദ്യൂതനം എങ്ങനെയായിരിക്കും ഉണ്ടാവും കർമ്മണി പ്രയോഗമായ എന്തുവരാം എല്ലാം വരാം പക്ഷെ ഇതിന്റെ ഭാവ്യപ്രയോഗത്തിൽ എങ്ങനെ ഒരു രൂപം ഒന്നേ ഉള്ളൂ ഉറപ്പാണ് ഉറപ്പാണ് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ എത്ര രൂപം വരും ഭാവ്യപ്രയോഗത്തിൽ പാസ് ചെയ്യുന്ന ആരെങ്കിലും ഇത്ര അറിയാമെങ്കിൽ അറിയില്ലെങ്കിൽ ഭാവ്യപ്രയോഗത്തിൽ എത്ര രൂപം വരും ആ ഇത് സകർമ്മകതാതുവാണ് ഭാവ്യപ്രയോഗം ഉണ്ടോ അത് വെച്ച് മറുപടി പറയണം ഭാവി എന്ന് പറയുമ്പോ എന്തായി പ്രയോജകകർത്താവാണ് അപ്പൊ സകർമ്മകമായി ഭാവ്യപ്രയോഗം വരത്തില്ല പിന്നെ എന്തുവരും കർമ്മണി പ്രയോഗം വരത്തുള്ളൂ കർമ്മ പ്രയോഗം ഒന്ന് കൂടുതൽ വരും അതുകൊണ്ട് ഭാവ്യത്തെ ഭാവ്യാമേ ഭാവ്യാമേ ഇതിന്റെ നിയമങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഗതിബുദ്ധി പ്രത്യവസനാർത്ഥ ശബ്ദകർമ്മ കർമ്മ കാണാം അണികർത്താ സണവും എന്ന് പറയുന്ന സൂത്രം പഠിക്കുന്നു. അത് ഉപസവം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ആരും കൊണ്ടുവന്നില്ല, പഠിച്ചതുമില്ല, ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. ഉണ്ടാ ഏ ഞാൻ പറഞ്ഞ ദിവസമല്ലോ കൊണ്ടുവന്നു ഇരിക്കട്ടെ, അത് പറയുമ്പോ അത് വിശദമാകും. ഇത് കഴിയിട്ട് എന്തായിരുന്നു, കഴിഞ്ഞിട്ട് അത് ചർച്ച ചെയ്യാം. ശരി.